അവന്റെ രക്ഷിതാവിന്റെ അടുക്കൽ വെച്ച് തന്നെയായിരിക്കും. സത്യനിഷേധികൾ വിജയം പ്രാപിക്കുകയില്ല തീർച്ച. നബിയെ പറയുക, എന്റെ രക്ഷിതാവെ, നീ പൊറുത്തു തരികയും കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണികരിൽ ഏറ്റവും ഉത്തമനാണല്ലോ.